പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര അന്വേഷണം അധ്യായം 3 പദം 3 അധികരണം 4 സൂത്രം 9 ഒൻപതാമത്തെ സൂത്രം വ്യാപ്തേശ്ച സമഞ്ജസ്. ഓരോ അധികരണങ്ങളിലും ഓരോ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു തുടർച്ചയില്ല, ഇന്നതിന് ശേഷം ഇന്നത് അങ്ങനെയില്ല. ഓരോ വംശത്തിലെ മന്ത്രങ്ങളെടുത്ത് അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം അത് ചർച്ച ചെയ്യണം. അതിൽ നമ്മൾ ആ വിഷയത്തിനനുസരിച്ച് ഈ പാദത്തിലെ പ്രാധാന്യം അനുസരിച്ച്, പ്രധാനപ്പെട്ടത് അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അധികരണത്തിൽ ഒരു സൂത്രമേ ഉള്ളൂ, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഇവിടെയും ചർച്ച ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് ഉപാസന എന്നുള്ളതുകൊണ്ട് ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നു. അതിലും പ്രധാനപ്പെട്ട ഒന്ന്, അത് തത്വജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. പിന്നെ വൈദിക ഉപാസനകൾ പ്രായോഗികമായി ആരും അനുഷ്ഠിക്കാറില്ല, പക്ഷെ ഇതറിഞ്ഞിരിക്കണം. ഇവിടെ പ്രാധാന്യം ഭാഷകാരൻ എന്ന് പറയും തത്വജ്ഞാനത്തിനാണ്. എന്താണ് അവിടെ വ്യത്യാസം വരുന്നത്, അതിവിടെയും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ അധികരണത്തിലെ പ്രത്യേകത ഭാഷകാരം പ്രത്യേകം പറയുന്നത് തത്വജ്ഞാനത്തിൽ തന്നെ വരുന്ന ഒരു വിശേഷത ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചാന്തോക്യത്തിന് പറയുന്ന ഉദ്ഗീത ഉപാസന അധികരിച്ചാണ് ഇവിടുത്തെ ചർച്ച. ഓമിത്യേതക്ഷരം ഉദ്ഗീതം ഉപാസീത ഇത്യത്ര അക്ഷര ഉദ്ഗീത ശബ്ദയോ സമാനാധികരണ്യേ ശ്രേയമാണ് അധ്യാസം ഉപവാദം ഏകത്വ വിശേഷണപക്ഷാണ് പ്രതിഭാസന അത് കഥമോ അത്ര പക്ഷോ ന്യായസ്യാതിഥി വിചാര. ഓമിത്യേത് അക്ഷരം ഉദ്ഗീതം ഉപാസീത. ഓം എന്ന് പറയുന്ന അക്ഷരമായ ഉദ്ഗീതത്തിന് ഉപാസികം എന്ന് പറഞ്ഞാണ് ചാന്തോക്യം തുടങ്ങുന്നത്. സാമമന്ത്രങ്ങളുടെ ഭാഗമാണ്. അതിൽ ഉദ്ഗീത മന്ത്രങ്ങളുണ്ട്. ഉദ്ഗാതാവ്, ഉദ്ഗാത, ഹോത, പ്രതിഹത്ത, ബ്രഹ്മ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള എർത്തിക്കുകളുണ്ട്. അത് വേദ മന്ത്രങ്ങൾക്കനുസരിച്ച് എർത്തിക്കുകൾക്കും ഭേദമുണ്ട്. ഇവിടെ ഉദ്ഗാതാവ് ഉദ്ഗാനം ചെയ്യുന്നതാണ്. കർമ്മത്തിൻ്റെ ഭാഗമായി ഈ സാമമന്ത്രങ്ങളെ ആലപിക്കുന്ന ആളാണ് ഉദ്ഗാതാവ്. അങ്ങനെ ആലാപനം ചെയ്യുന്നതുകൊണ്ട് അതിന് ഉദ്ഗീതമെന്നും പേരും വന്നു. അത് ചെയ്യുന്നതാണ് ഉദ്ഗാതാവെന്നും പറയുന്നു. ഇവിടെ വിഷയം വരുന്നത് അക്ഷരവും ഉദ്ഗീതവും. അക്ഷരം ഉദ്ഗീതം ഉപാസീത എന്നുള്ള അവിടെ പറയും ഓം എന്ന് പറയുന്നത് പരമാത്മവാചകമാണ്, പരമാത്മാവിന്റെ പേരാണ്. ഈശ്വരൻ എന്ന് പറയുന്ന പോലെ തന്നെ പേരാണ്. തസ്യ വാചക പ്രണവ യോഗികളും പറയും ഈശ്വരന്റെ വാചകമാണ് ഇത് ഓം. അതുപോലെ തന്നെ അത് പ്രതീകവുമാണ്. പ്രതീകം എന്ന് പറഞ്ഞാൽ പ്രതിമ എങ്ങനെയാണോ വിഷ്ണുവിന് പ്രതീകമാകുന്നു, പ്രതിമ വിഷ്ണുവല്ല പക്ഷെ അത് വിഷ്ണുവിന് പ്രതീകമാകുന്നു. അതുപോലെ പരമാത്മാവിന്റെ പ്രതീകമാണ് ഓം. അങ്ങനെയുള്ള ഓമിനെ ഉപാസിക്കാൻ പറയുന്നു. അവിടെ ഉദ്ഗീതം എന്ന ശബ്ദം കൂടെ പറഞ്ഞു. ഉദ്ഗീതം എന്ന് പറയുന്ന സാമത്തിന്റെ ഭാഗമായി വരുന്ന ഓം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ ഉപാസിക്കാൻ പറഞ്ഞു. ദിത്ര അക്ഷര ഉദ്ഗീത ശബ്ദയോ അക്ഷരവും ഉദ്ഗീതവും സമാനാധികരണേശ്വരീയമാണ്. അക്ഷരം ഉദ്ഗീതം എന്ന് ചേർന്ന് പറയുന്നതാണ് ഇവിടുത്തെ സമാനാധികരണം. അധ്യാസം അപവാദം ഏകത്വം വിശേഷണപക്ഷാണ പ്രതിഭാസന. ഇവിടെ ഏത് തരത്തിലുള്ള സമാനാധികരണ്യമാണെന്ന് ചിന്തിക്കുന്നു. അധ്യാസ സമാനാധികരണ്യം വരാം, അപവാദ സമാനാധികരണ്യം വരാം, ഏകത്വ സമാനാധികരണ്യം വരാം, വിശേഷണ സമാനാധികരണ്യം വരാം. അതെല്ലാം വിശദീകരിക്കും. പ്രതിഭാസന അതങ്ങനെ തോന്നുന്നു, പ്രതീതി പ്രതിഭാസം ഉണ്ടാകുന്നു. കഥമോത്ര പക്ഷവും ന്യായ, അതിലേത് പക്ഷമാണ് യോജിക്കുന്നത്? ആദ്യത്തെ മൂന്ന് പക്ഷങ്ങളും ഭാഷകാരൻ തള്ളിക്കളയും. അധ്യാസ സമാനാധികരണ്യം, അപവാദ സമാനാധികരണ്യം, ഏകത്വ സമാനാധികരണ്യം. സ്വീകരിക്കുന്ന വിശേഷണ സമാനാധികരണ്യം അത് സ്വീകരിക്കുന്നു. അത് സിദ്ധാന്തത്തിൽ പറയും. ഇവിടെ എല്ലാം വിചാരം ചെയ്യുന്നു. ഇതിൽ ഓരോന്നും മനസ്സിലാക്കേണ്ടതാണ്, കാരണം ഇത് പല സന്ദർഭങ്ങളിലും വരുന്നതുകൊണ്ട്. തത്ര അധ്യാസവും നാമ ദ്വയോർ വസ്തുനോർ അനിവർത്തിതായാം ഏവ അന്യതര ബുദ്ധു അന്യതര ബുദ്ധിർ അധ്യസ്യതേ യസ്മിൻ ഇതര ബുദ്ധിർ അധ്യസ്യതേ അനുവർത്തതേവ തസ്മിൻ തദ്ബുദ്ധി അധ്യസ്ഥ ഇതര ബുദ്ധവും അപ്പി യഥാനാമിനി ബ്രഹ്മബുദ്ധവും അധ്യസ്യമാനായാം അനുവർത്തതേവ നാമബുദ്ധിർന്ന ബ്രഹ്മബുദ്ധിയ നിവർത്തത യഥവ പ്രതിമാദിഷു വിഷ്ണുവാദി ബുദ്ധ്യധ്യാസ. ഇവിടെ അധ്യാസം എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് പോലുള്ള അധ്യാസമല്ല, അല്പം വ്യത്യാസമുണ്ട്. ഇത് ഗൗണീ ബുദ്ധിയാണ് എന്ന് പറയാം. അധ്യാസം എന്ന് പറഞ്ഞാൽ മുമ്പും വന്നിട്ടുണ്ട്, പ്രതിമയെ വിഷ്ണു എന്ന് ഉപാസിക്കുക. പ്രതിമയെ മുമ്പിൽ വച്ചിട്ട് വിഷ്ണു എന്ന് ഉപാസിക്കുന്ന ഒരാളിനോ, അല്ലെങ്കിൽ സ്ഥലഗ്രാമത്തെ വച്ചിട്ട് അത് വിഷ്ണുവാണെന്ന് ഉപാസിക്കുന്ന ഒരാളിന്, ശിവലിംഗത്തെ വച്ചിട്ട് ശിവനെന്ന് ഉപാസിക്കുന്ന ആളിന് പ്രതിമ ബുദ്ധി നഷ്ടപ്പെടുന്നില്ല. പ്രതിമ എന്നുള്ള ബുദ്ധി നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടാതെ തന്നെയാണ് അതിൽ ഇത് വിഷ്ണുവാണ് എന്ന് വിഷ്ണു ബുദ്ധിയെ ആരോപിക്കുന്നു. രണ്ട് ബുദ്ധി അവിടെ ഉണ്ട്. പൂർണ്ണമായും പ്രതിമയെന്നുള്ള ആള് ഉപാസിക്കുന്ന ആള് ആ ബുദ്ധിയെ വിട്ടുകളയുന്നില്ല, വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം ഉപാസനയുടെ ഭാഗമായി പ്രതിമയിൽ എന്തെല്ലാം പണികൾ ചെയ്യുന്നു, അതിനെ കുളിപ്പിക്കുന്നു, അതിന് ആഭൂഷണങ്ങളെല്ലാം അണിയിക്കുന്നു. ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം മുമ്പിലിരിക്കുന്ന പ്രതിമയെ തന്നെ ചെയ്യുന്നു. അപ്രതിമ ബുദ്ധി വിടാത്ത കൊണ്ടാണ് പ്രതിമയെ ഉപാസിക്കുന്നവൻ ഗുരുവായൂർ തന്നെ പോകുന്നു. കാരണം ആ പ്രതിമയിലേ ഉള്ളൂ ഗുരുവായൂരപ്പൻ എന്നുള്ള ബുദ്ധി. അതുകൊണ്ടാണ് ശബരിമലയിൽ തന്നെ പോകുന്നത്, അവിടെ ഇരിക്കുന്ന പ്രതിമയിലേ ഉള്ളൂ അയ്യപ്പൻ എന്നുള്ള ബുദ്ധി. അപ്പോൾ പ്രതിമയെ വിടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയി അതിൻ്റെ മുമ്പ് ചെന്ന് നിന്നിട്ട് ഗുരുവായൂരപ്പ അയ്യപ്പ എന്നൊക്കെ വിളിക്കുന്നു. അല്ല, പ്രതിമ ബുദ്ധി നിശേഷമില്ല, കേവലം വിഷ്ണു ബുദ്ധിയാണെങ്കിൽ പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ മുമ്പ് പോയി നിൽക്കേണ്ട കാര്യമൊന്നും. അപ്പോൾ വിഷ്ണുബുദ്ധി വരുമ്പോൾ തന്നെ പ്രതിമാബുദ്ധി നിവർത്തിക്കുന്നില്ല, രണ്ടുമുണ്ട്. ഇതിനെ ഗൗണീ ബുദ്ധി എന്ന് പറയും. അവിടെ പ്രാധാന്യം വിഷ്ണുബുദ്ധിക്ക് തന്നെ, കല്ലോ മരവോ കൊണ്ടുണ്ടാക്കിയ പ്രതിമാബുദ്ധിക്കല്ല. അതുകൊണ്ടാണ് അതിന് ഗൗണീ ബുദ്ധി എന്ന് പറയുന്നത്. പ്രതിമയെ അവിടെ ഗൗണമാക്കിയിട്ട് വിഷ്ണുബുദ്ധിക്ക് പ്രാധാന്യം. അപ്പോൾ പറയും അവിടെ പ്രതിമയേ ഇല്ല, അവിടെ വിഷ്ണുബുദ്ധിയേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. എന്ത് സാധാരണ പറയാറുണ്ട്? പ്രതിമയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, മനസ്സിലപ്പോൾ വിഷ്ണുബുദ്ധി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് വിഷ്ണുബുദ്ധിയുടെ പ്രാധാന്യം കൊണ്ട് പറയുന്നതാണ്. പൂർണ്ണമായും അവിടെ പ്രതിമാബുദ്ധിയെ തള്ളിക്കളഞ്ഞിട്ടല്ല കൃഷ്ണൻ. വിഷ്ണുബുദ്ധി എന്ന് പറയുമ്പോൾ അത് ദേവതാ ചൈതന്യമാണ്, അരൂപിയായ ദേവതാ ചൈതന്യം. കേവല ബുദ്ധി മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ അതിന് പ്രതിമയുടെ ആവശ്യമില്ല. കേവലം ചൈതന്യത്തെയാണ് ഒരാൾ ഉപാസിക്കുന്നത്, ദേവത ചൈതന്യ രൂപമാണല്ലോ, അതിനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ പിന്നെ പ്രതിമയുടെ ആവശ്യമില്ല. അപ്പോൾ പ്രതിമ അവലംബമാണ്, അതിൻ്റെ പ്രാധാന്യം ഇവിടെ കുറഞ്ഞേ ഉള്ളൂ. പ്രതിമയെ മറക്കുന്നു എന്ന് പറയുന്നത് വിഷ്ണുബുദ്ധിയുടെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നു. മറന്നാലും ഇടയ്ക്കൊക്കെ ഓർക്കും, ഇവിടെയാണ്, ഇതിലാണ്. അതുകൊണ്ടാണ് ഇത് പ്രതിമയായാലും പടമായാലും ഒക്കെ അതിന് പ്രാധാന്യം വരുന്നത്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രതിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. പ്രതിമയെ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുനഃപ്രതിഷ്ഠ എന്ന് കാണത്തുന്നു. അപ്പം പ്രതിമയെ പൂർണ്ണമായും വിടുന്നില്ല. പ്രതിമയില്ലെങ്കിൽ പിന്നെ പ്രതിമ എന്തിനാ അലങ്കരിക്കുന്നു? അതുപോലെ തന്നെ സിംഹമാണവക എന്ന് പറയുന്നിടത്ത്, സിംഹമാണവക എന്ന് പറയുന്നിടത്തും ഗൗണീ ബുദ്ധിയാണ്. മാണവകൻ ബ്രഹ്മചാരി സിംഹത്തെപ്പോലെ വീര്യം പരാക്രമങ്ങളോ ഉള്ളവനാണെന്ന് പറയുമ്പോൾ അവിടെ മാണവകനെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നില്ല. മാണവൻ പാടെ മാറി സിംഹമാകുന്നില്ല. മാണവകനിൽ ചില, ബ്രഹ്മചാരിയിൽ ചില ഗുണങ്ങൾ ആരോപിക്കുകയാണ്, സിംഹത്തെപ്പോലെയാണ്. പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞിട്ട് സിംഹം എന്നല്ല പറയുന്നു, അത് നടക്കുന്ന കാര്യമല്ല. പൂർണ്ണമായും മാറി സിംഹമാകത്തില്ല. അതുപോലെ തന്നെ ഇവിടെയും പ്രതിമ ഉപാസകന് ഉപാസന സമയത്ത് പൂർണ്ണമായും പ്രതിമയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് അപ്രധാനമാകുന്നു എന്നുള്ളതാണ് വാസ്തവം. വാസന കാലം മുഴുവൻ അതിനെ ആണ് ആശ്രയിക്കുന്നത്. ഇനി പറയുന്ന ആ പ്രതിമയൊക്കെ വിട്ട് ഒടുവിലാണ് ദേവതയെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉപാസനയില്ല, ഉപാസനയുടെ ഫലമായി. അതിനെക്കുറിച്ചല്ല പറയുന്നു, ഉപാസന എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് പറയണം. പിന്നെ ദേവതയെ സാക്ഷാത്കരിച്ചു, അവിടെ പ്രതിമയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഉപാസനയില്ല. ഉപാസന എന്ന് പറയുന്ന ഭാവനയാണ്. കേവലം ഭാവന മാത്രമല്ല, പ്രതിമ ഉപാസന എന്നൊക്കെ പറയുമ്പോൾ അവിടെ ക്രിയകളുമുണ്ട് ആ ഭാവനയോട് അനുബന്ധിച്ച് ചെയ്യുന്ന ചര്യകളെല്ലാം ഉണ്ട്. അതെല്ലാം ഉപാസനയുടെ ഭാഗമാണ്. കേവലം ഭാവന മാത്രമാണെങ്കിൽ പിന്നെ അവിടെ അർച്ചന ചെയ്യുക, അഭിഷേകം ചെയ്യുക തുടങ്ങിയ ക്രിയകൾ അതിൻ്റെ ഭാഗമായി വരുന്നു. ഇതൊന്നും ദേവതയെ ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം പ്രതിമയിലാണ് ചെയ്യുന്നു. പൂർണ്ണമായും പ്രതിമയില്ല, ദേവത മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫലസിദ്ധിയിലേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രതിമ ഉപാസകർ പ്രതിമയെ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ കൺട്രോൾ പോകുന്നു. പ്രതിമ എന്തെങ്കിലും അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉപാസകന് വേദനിക്കുന്ന അതുകൊണ്ടാണ്. കാരണം പ്രതിമയെ വിടുന്നില്ല. അതുകൊണ്ട് ഇവിടെ അതിന് അധ്യാസം എന്ന് പറയുന്നത് ധോണി ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അധ്യാസമല്ല. അവിടെയും അധിഷ്ഠാന ബുദ്ധി അനുവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. തത്ര അധ്യാസോ നാമാ, അത് വിശദീകരിക്കുന്നു. ദ്വയോർ വസ്തുനോഹോ, ഇവിടെ രണ്ടെന്ന് പറഞ്ഞാൽ പ്രതിമയും വിഷ്ണു. അനിവർത്തിതായാമേവ അന്യതര ബുദ്ധോ, അന്യതര ബുദ്ധി എന്ന് പറയുന്ന ഇവിടെ പ്രതിമാബുദ്ധി അനുവർത്തിക്കുന്നില്ല. അന്യതര ബുദ്ധിരധ്യസ്ഥത, വിഷ്ണുബുദ്ധി അവിടെ ആരോപിക്കുന്നു, കൽപ്പിക്കുന്നു. വെറും മാനസിക കൽപ്പനയാണ്. ശരിക്കും പ്രതിമയ്ക്ക് എങ്ങനെ വിഷ്ണു ആകാൻ പറ്റും? പ്രതിമ എന്ന് പറയുന്നത് ജഡമായ ഒരു വസ്തുവല്ലേ, അതിനൊരിക്കലും വിഷ്ണു ആകാൻ പറ്റില്ല. പിന്നെ വിഷ്ണു അവിടെ വേണമെങ്കിൽ കൽപ്പിക്കണം, ഉപാസം കൽപ്പിച്ചാലേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത വിഗ്രഹധ്വംസകൻ അതിനൊക്കെ തല്ലിപ്പൊളിച്ച് കളയുന്നു, പൊട്ടിച്ചു കളയുന്നു. എന്തുകൊണ്ട്? അവന് വിഷ്ണുബുദ്ധിയില്ല. അവൻ എന്തുവേണോ ചെയ്യാം. വിഷ്ണുബുദ്ധി ആരോപിക്കുന്നതാണ്. അന്യതര ബുദ്ധവും അന്യതര ബുദ്ധി അധ്യസ്യത, വിഷ്ണുബുദ്ധി അവിടെ ആരോപിക്കുകയാണ്. അതുകൊണ്ട് ഈ എത്രയോ പ്രസിദ്ധങ്ങളായ പ്രതിമകൾ നൂറ്റാണ്ടുകളായി ഉപാസിച്ചിരുന്ന പ്രതിമകൾ വിഗ്രഹ ഭഞ്ജകന്മാർ വന്നിട്ട് അടിച്ചു പൊളിച്ചു കളഞ്ഞു. പ്രതിമ അവരെ എന്തെങ്കിലും ചെയ്തോ? പ്രതിമയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രതിമ പ്രതിമ തന്നെയാണ്. തല്ലിപ്പൊളിച്ചു. അതിന് മൂല്യം വരുന്നത് അത് ഉപാസിക്കുന്നവനെ സംബന്ധിച്ചാണ്. അവനെ സംബന്ധിച്ചത് അവൻ കൽപ്പിക്കുന്നുണ്ട്. അതിന് വിഷ്ണുബുദ്ധിയുണ്ട്, അവൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഫലമുണ്ട്. അല്ല, മാനസിക കൽപ്പനയ്ക്കനുസരിച്ചിട്ടാണ്. യസ്മിൻ ഇതരബുദ്ധിരധ്യസ്യതേ, ഏതെന്നിലാണോ ഇതരബുദ്ധി അധ്യസിക്കുന്നത്, ഏതെന്നിലെന്ന് പറഞ്ഞാൽ പ്രതിമയില്ല. ഇതരബുദ്ധി എന്ന് പറയുമ്പോൾ വിഷ്ണുബുദ്ധി. ഏതെന്നിലാണോ അധ്യസിക്കുന്നത്, അനുവർത്തതേവ തസ്മിൻ തദ്ബുദ്ധി. അനുവർത്തതേവ തദ്ബുദ്ധി, തദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ തദ്ബുദ്ധി. പറഞ്ഞുപോയോ? ഇല്ല, തദ്ബുദ്ധി എന്ന് വെച്ചാൽ അവിടെ പ്രതിമാബുദ്ധി. പ്രതിമാബുദ്ധി ആരോപിക്കുമ്പോഴും പ്രതിമാബുദ്ധി അവിടെ അനുവർത്തിക്കുന്നു. പ്രതിമയെ പൂർണ്ണമായി അവഗണിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഉപാസനയുടെ ഒരു രീതി അതാണ്. ആ ചിലപ്പോൾ അയാൾ ആ ഉപാസനയുടെ ആവേശം കൊണ്ട് അയാളുടെ മനസ്സിൽ പ്രതിമാബുദ്ധി ഇല്ലാതെ വരാം, അതൊക്കെ സംഭവിക്കാം. പക്ഷേ എന്നാലും പ്രതിമാബുദ്ധി അയാളുടെ വിട്ടുപോകത്തില്ല. പ്രതിമാബുദ്ധി എന്ന് പറയുമ്പോൾ ശംഖ ചക്ര ഗത കിരീടങ്ങളും നാല് കൈയും ഒന്നും അത് വിട്ടുപോകത്തില്ല. പൂർണ്ണമായും പ്രതിമാബുദ്ധി ഒഴിവാക്കാൻ പറ്റത്തില്ല. മനസ്സിൽ വിഷ്ണുബുദ്ധിയുടെ ആവേശം ഉണ്ടാകാം, അത് സംഭവിക്കാം. പക്ഷേ മറ്റതോടെ വരും. പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല എന്നർത്ഥം. അങ്ങനെ സംഭവിച്ചാൽ അത് ഉപാസന അവിടെ കഴിഞ്ഞു എന്ന് മനസ്സിലായിക്കോളണം. അതാണ് ഇവ തസ്മിൻ തദ്ബുദ്ധിർ അധ്യസ്ഥ അനുവർത്തതയവ തസ്മിൻ തദ്ബുദ്ധി അധ്യസ്ഥ ഇതര ബുദ്ധവുമപി. അധ്യസിക്കപ്പെട്ട ഇതര ബുദ്ധിയിൽ, ഇതര ബുദ്ധി എന്ന് പറയുമ്പോൾ വിഷ്ണുബുദ്ധിയിലും പ്രതിമാബുദ്ധി അത് നിലനിൽക്കുമ്പോഴും പ്രതിമാബുദ്ധിയുണ്ട് എന്നർത്ഥം. ഇത് ഉപാസനയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. തഥാ നാമിനി ബ്രഹ്മബുദ്ധു അധ്യസ്യമാനായ അപ്യനുവർത്തതേവ നാമബുദ്ധിർ ന ബ്രഹ്മബുദ്ധ്യ നിവർത്തതെ. അത് പറയുന്നു ഉപാസനയുടെ പ്രത്യേകത ഏതാണ്. നാമത്തെ ബ്രഹ്മമായി ഉപാസിക്കാൻ പറഞ്ഞു. നാമം എന്ന് പറയുമ്പോൾ രജസാമരൂപത്തിലുള്ള മന്ത്രങ്ങളെല്ലാം ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക, അത് ഉപാസനയാണ്. അങ്ങനെ ഉപാസിക്കണമെങ്കിൽ, ഉപാസനം നടക്കണമെങ്കിൽ നാമബുദ്ധി ഉണ്ടായാലേ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ ഉപാസിക്കും? അയ്യപ്പനെ ദേവതയായി ഉപാസിക്കണമെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറയുന്ന ആ രൂപം അവിടെ ഉണ്ടായാലേ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഏതാ അയ്യപ്പൻ, ഏതാ ഗുരുവായൂരപ്പൻ? അപ്പോൾ ആ സാധനം അവിടെ വേണം. അപ്പോൾ പ്രതിമാ ഉപാസകർക്കെല്ലാം പ്രതിമ എന്ന് പറയുന്ന ആ അവലംബത്തെ വിടാൻ പറ്റത്തില്ല. അതുണ്ടായാലേ പറ്റും. അതിനിവിടെ ഉദാഹരണം പറയുന്നു, വൈദികമായ ഉദാഹരണം. നാമിനി ബ്രഹ്മബുദ്ധു അധ്യസ്യമാനായ അപ്പി. അങ്ങനെ ആരോപിച്ചാലും അനുവർത്തതേവ നാമബുദ്ധി. നാമബുദ്ധി ഇല്ലെങ്കിൽ അധ്യാസം നടക്കത്തില്ല, ഉപാസന നടക്കത്തില്ല. പ്രതിമയില്ലെങ്കിൽ ഉപാസിക്കാൻ പറ്റത്തില്ല. ഉപാസനം പ്രതിമയെ ആശ്രയിച്ച് ഉപാസിക്കുന്നവന് പ്രതിമയില്ലെങ്കിൽ ഉപാസിക്കാൻ പറ്റത്തില്ല. നാമത്തെ ആശ്രയിച്ച് ഉപാസിക്കുന്നവന് നാമമില്ലെങ്കിൽ ഉപാസിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതും അവിടെ ഉണ്ട് എന്നർത്ഥം. ബ്രഹ്മബുദ്ധിയ നിവർത്തതെ. ബ്രഹ്മബുദ്ധിയുണ്ട്, നാമബുദ്ധി നിവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? നാമ ബ്രഹ്മേ സ്യുപാസീത എന്നാണ്. രണ്ടും വേണം, പ്രതിമയും വേണം, ദേവതാബുദ്ധിയും വേണം. ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നില്ല. എല്ലാ ദേവതാ ഉപാസനകളിലും ആ ദേവത സഗുണ ബ്രഹ്മമായിട്ട് തന്നെയാണ് ഉപാസിക്കുന്നത്? അത് അങ്ങനെ അല്ലല്ലോ. ചാത്തനിയും മറതിയും വൈദിക ഉപാസനകളിൽ ഇല്ലല്ലോ. അത് വൈദിക ഉപാസനകളിലെല്ലാം ഇതുപോലെയുള്ള നാമത്തിൽ ബ്രഹ്മമെന്ന് ഉപാസിക്കുക ഇങ്ങനെയൊക്കെയുള്ളൂ. അവിടെ പ്രതിമ ഉപാസനയെ കുറിച്ച് പറയുന്നേ നാമങ്ങളാണെങ്കിൽ തന്നെ ഇന്ദ്രനെന്നും വരുണനും എല്ലാം പറയുമ്പോ എല്ലാം ബ്രഹ്മം തന്നെയാണ്, എല്ലാം സഗുണ ബ്രഹ്മം തന്നെയാണ് ഇന്ദ്രനെയും വരുണനെയൊക്കെ ഉപാസിക്കുന്നത്. അതാ ഓരോ സ്ഥലത്തും എന്തോ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഉപാസനയെ സംബന്ധിച്ച് എവിടെയെങ്കിലും സർവം കല്പിതം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഉപാസന. കാരണം ഓരോ ഉപാസനയ്ക്കും പ്രത്യേകം പ്രത്യേകം ഫലം പറയുന്നു. അപ്പൊ എല്ലായിടത്തും ഉപാസന വേറെ വേറെയാണ്, ഒന്നല്ല. അങ്ങനെ ബ്രഹ്മമെന്ന് പറയുന്നിടത്ത് പോലും വൈദികമായ ഉപാസനയെ സംബന്ധിച്ചുള്ള ഈ പറയുന്ന അർത്ഥം, ബ്രഹ്മമെന്ന് പറയുന്ന അർത്ഥവും എല്ലായിടത്തും ഇല്ല, നല്ലൊരർത്ഥം പോലും വരത്തില്ല. ആ സന്ദർഭത്തിൽ പറയുന്ന അർത്ഥങ്ങളാണ്. യഥാ പ്രതിമാദിഷ വിഷ്ണുവാദി ബുദ്ധിര അധ്യാസ്, പ്രതിമാദികളിൽ വിഷ്ണുവാദി ബുദ്ധി എന്ന് പറയുന്നതും ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. അധ്യാസ ഏവം വിഹാവി അക്ഷരേ ഉദ്ഗീത ബുദ്ധിർ അധ്യസ്യതേ ഉദ്ഗീതവ അക്ഷരബുദ്ധി. കാരണം ഇവിടെ സമാനാധികരണമായി പറഞ്ഞു, അക്ഷരം ഉദ്ഗീതം ഉപാസീത, അക്ഷരം ഉദ്ഗീതം, അക്ഷരത്തെ ഉദ്ഗീതമായിട്ട് ഉപാസിക്കുന്നു, അതേ ഉദ്ഗീതത്തെ അക്ഷരമായിട്ട് ഉപാസിക്കുന്നു. സമാന വിഭക്തി ആയതുകൊണ്ട് രണ്ടു തരത്തിലും പറയാം. ഇതൊരു പക്ഷം. ഇനി അപവാദം, രണ്ടാമത്തെ പക്ഷം. അപവാദ സമാനാധികരണ്യം അല്ലെങ്കിൽ ബാധസമാനാധികരണ്യം എന്നൊക്കെ പറയുന്നു. ഇതിനും വളരെ പ്രാധാന്യമുണ്ട്. അദ്വൈതം വ്യാഖ്യാനിക്കുന്നിടത്ത് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ഭാഷകാരൻ അപവാദത്തെ വളരെ വ്യക്തമായി പറയുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇനി അപവാദത്തെ അദ്വൈതത്തെ കുറിച്ച് പറയുന്നിടത്ത്, അപവാദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ചിലപ്പോൾ ഇങ്ങനെ ഭാഷകാരൻ വ്യക്തമായി പറഞ്ഞില്ലെന്നും വരും. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങൾ ആശയക്കുഴപ്പമുണ്ടാകും. ഇനി നാലാം അധ്യായത്തിൽ ഇതേ വിഷയം ചർച്ചയ്ക്ക് വരും. അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവിളിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, അപ്പോൾ ഓർത്തിരിക്കണം. ഞാൻ ചിലപ്പം മറന്നു പോകും, പക്ഷെ നിങ്ങൾ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സമാന വിഭക്തി ആയ കാരണം അക്ഷരത്തെ ഉദ്ഗീതമായും ഉദ്ഗീതത്തെ അക്ഷരമായും ഉപാസിക്കുന്ന പറഞ്ഞല്ലോ. അങ്ങനെ വേണം എടുക്കാം. അപ്പൊ അത് എങ്ങനെ നിർണ്ണയിക്കുക, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് ഭാഷകാരൻ ഈ പക്ഷം തള്ളിക്കളയുന്നു, സ്വീകരിക്കുന്നുണ്ട്. സിദ്ധാന്തമല്ല, പൂർവപക്ഷമാണ്. അപവാദോ നാമ എത്ര കസ്മിൻചിത് വസ്തുനി പൂർവനിമിഷ്ടായാം മിഥ്യാബുദ്ധോ നിശ്ചിതായ പശ്ചാദ്ഉപജായമാന യഥാർത്ഥാ ബുദ്ധി പൂർവനിമിഷ്ടായാ മിഥ്യാബുദ്ധേ നിവർത്തിക ഭവതി യഥാ ദേഹേന്ദ്രിയ സംഘാതേ ആത്മബുദ്ധിർ ആത്മന്യേവ ആത്മബുദ്ധ്യാ പശ്ചാത്ഭാവിന്യാ തത്വമസീത്യനയാ യഥാർത്ഥ ബുദ്ധ്യാ നിവർത്തിയതെ യഥാവാ ദിഗ്ഭ്രാന്തി ബുദ്ധി ദിഗ് യാഥാത്മ്യ ബുദ്ധ്യാ നിവർത്തിയതെ. അപവാദ സമാനാധികരണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആദ്യം മിഥ്യാബുദ്ധി ഉണ്ടായി, നിശ്ചിതമായ മിഥ്യാബുദ്ധിയും നിശ്ചയാത്മകമായ ബുദ്ധിയാണ്. അതിനിവിടെ ഉദാഹരണം പറയുന്നു, ദേഹേന്ദ്രിയ സംഘാതത്തിൽ അഹംബുദ്ധി ഞാൻ, ഈ സംഘാതമാണ് ഞാൻ എന്നുള്ള ബുദ്ധി ഉണ്ടായത്. അത് തന്നെ തന്നെ ഉണ്ടാകുന്നു, പക്ഷെ അവിടെ അഹംബുദ്ധി തന്നെ. അത് കഴിഞ്ഞ് തത്വമസി എന്നുള്ള വാക്യത്തെ ശ്രവിച്ച് അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കിയ ഒരാളിന് മറ്റ് സ്വാഭാവികമായി വരുന്ന ബുദ്ധിയാണ് ദേഹാന്തരാദികളിലുള്ള ഈ സംഘാതത്തിലുള്ള അഹംബുദ്ധി. രണ്ടാമത് തത്വമസി വാക്യശ്രവണം കൊണ്ട് വരുന്ന ബുദ്ധി, ആത്മാവിൽ വരുന്ന ആത്മബുദ്ധി, തന്റെ വാസ്തവ സ്വരൂപത്തിൽ വരുന്ന ആത്മബുദ്ധി കൊണ്ട് ഇത് യഥാർത്ഥമാണ്. ആദ്യം ഉണ്ടായത് മിഥ്യാബുദ്ധി, ആ മിഥ്യാബുദ്ധി ഈ രണ്ടാമത് വരുന്ന യഥാർത്ഥ ബുദ്ധി കൊണ്ട് നിവർത്തിയതയെ നിവർത്തിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ബുദ്ധി മറ്റൊരു ബുദ്ധി ഇല്ലാതാക്കുന്നു. ഇത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ദിഗ്ഭ്രാന്തി ബുദ്ധി യാഥാത്മ്യ ബുദ്ധിയ നിവർത്തിയതേ. ദിഗ്ഭ്രമം ഉണ്ടായി, അത് പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ദിഗ്ഭ്രമം സാധാരണഗതി എല്ലാവർക്കും ഉണ്ടാവും. കിഴക്ക് തെക്കാണെന്നോ പടിഞ്ഞാറാണെന്നോ എല്ലാം തോന്നും. അത് മറ്റേതെങ്കിലും തരത്തിൽ അത് മാറണം എന്തെങ്കിലും ഉപായത്തിലൂടെ. ചിലപ്പോൾ ആപ്ത ഉപദേശത്തിലൂടെ ആയിരിക്കും അവിടെ താമസിക്കുന്ന ഒരാൾ പറയണത് അല്ല കിഴക്ക് ഇതാണ്, അല്ലെങ്കിൽ ഉദയം കണ്ടിട്ട് അസ്തമയം കണ്ടിട്ട് ഭ്രാന്തി മാറുന്നു. അപ്പോൾ അവിടെ നിവർത്തിക്കുന്നു എന്നുള്ള ശബ്ദമാണ് നമ്മൾ പറയുന്നത്. ദേഹാത്മബുദ്ധി നിവർത്തിക്കുന്നു, ദിഗ്ഭ്രാന്തി നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതിനിവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ദേഹാത്മബുദ്ധിയുടെ കാര്യത്തിലായാലും ശരി, ദിഗ്ഭ്രാന്തിയുടെ കാര്യത്തിലായാലും ശരി, ഈ ഉദാഹരണത്തിൽ നിന്ന് വേണം നിവൃത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. നിവർത്തിയതെ, അതിൻ്റെ നിവർത്തനം അല്ലെങ്കിൽ നിവൃത്തി എന്താണെന്ന് ഈ രണ്ടുദാഹരണങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. ഈ നിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുക എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം ദേഹാത്മബുദ്ധി ഇല്ലാതാകണം, അല്ലെങ്കിൽ ദിഗ്ഭ്രാന്തി ഇല്ലാതാകണം, ഇതാണ് അപവാദം. അപവാദ ബുദ്ധി, അപവാദ സമാനാധികരണം എന്ന് പറയുന്നിടത്താണ് തെറ്റിദ്ധാരണയുള്ളത്. തത്വമസി എന്നുള്ള വാക്യം കേട്ട് അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ദേഹാത്മബുദ്ധി ഇല്ലാതാകുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലർ ചോദിക്കും ദേഹാത്മബുദ്ധി ശരിക്കും ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ദേഹാത്മബുദ്ധി ഇല്ലാതാകുന്നുണ്ടോ, നിവർത്തിക്കുക എന്ന് വെച്ചാൽ ഇല്ലാതാകുകയാണല്ലോ, നിവർത്തിക്കുക. പൂർണ്ണമായും ദേഹാത്മബുദ്ധി ഇല്ലാതാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്നാണോ ഉത്തരവ്, അത് ഇല്ലെന്നാണോ? നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുക എന്നാണ്. ഇനി യഥാർത്ഥ ബുദ്ധി കൊണ്ട് ദേഹാത്മബുദ്ധി അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം നിവർത്തിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ പ്രയോജനം? ആ യഥാർത്ഥ ബുദ്ധി നിഷ്പ്രയോജനമായി. ഭ്രാന്തിജ്ഞാനം അതിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. മിഥ്യാബുദ്ധി അല്ലെങ്കിൽ ഭ്രാന്തിജ്ഞാനം യഥാർത്ഥ ജ്ഞാനം കൊണ്ട് നിവർത്തിച്ചില്ലെങ്കിൽ പിന്നെ യഥാർത്ഥ ബുദ്ധിയുടെ പ്രയോജനം എന്താ? ആ ബുദ്ധി യഥാർത്ഥ ബുദ്ധിയല്ലെന്ന് പറയേണ്ടി വരും. അപ്പോ നിവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നിവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിക്ക് യാതൊരു പ്രയോജനമില്ലെന്ന് പറയും യഥാർത്ഥ ബുദ്ധി. ഇനി നിവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷം വരും. എന്ത് ദോഷമാണ്? പറയണ്ട, അറിഞ്ഞാ മതി. നിവർത്തിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനത്തിന് പ്രയോജനമില്ലാതെ. നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ദേഹാത്മബുദ്ധി നിവർത്തിച്ചു, അല്ലെങ്കിൽ ദുർഭ്രാന്തി നിവർത്തിച്ചു ഇല്ലാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദോഷം എന്താണ്? വേണ്ട, വ്യവഹാരം വേണ്ട. വ്യവഹാരമില്ലെന്ന് വിചാരിച്ച എന്താ ദോഷം? എന്താണ് ഇത്രയും കാലം ഇത് ഇരുന്നത് കേട്ടിട്ടും ശാസ്ത്ര പരമ്പര നിലനിർത്താൻ പറ്റില്ല. ശിഷ്യഗുരു ബഹരമില്ലെങ്കിൽ ശാസ്ത്രത്തിന് പിന്നെ പരമ്പരയില്ല. അതെല്ലാം പിന്നീട് അതിന്റെ വ്യാഖ്യാന രൂപത്തിൽ വരുന്നതാണ്. അതിന്റെ ഈ പറയുന്നതെല്ലാം നമ്മളെല്ലാവരും പറയുന്ന സമാധാനം എന്ന് പറയുന്നതൊക്കെ അതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ്. അതിന് നേരിട്ടൊരു ഉത്തരവുണ്ട്, അതാ പറയേണ്ടത്. ബാക്കി പറയുന്നതിനൊക്കെ കാര്യമുണ്ട്, അബദ്ധമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് നേരിട്ടൊരു ഉത്തരവുണ്ട്, അത് പറഞ്ഞിട്ട് വേണം പിന്നെ അതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് ഇതൊക്കെ വരുന്നത്. വ്യവഹാരം എന്ന് പറഞ്ഞാലും ഇല്ലാതായി. കേട്ടില്ല. വ്യവഹാരത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ അതിന്റെ വിശദീകരണങ്ങളാണ്. നിവർത്തിച്ചാൽ എന്ത് സംഭവിക്കുന്നു, നിവർത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഏറ്റവും പ്രഥമമായി വരുന്ന പ്രശ്നം. നിവർത്തിച്ചു ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹാത്മബുദ്ധി നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ദോഷം എന്നുള്ളതാണ്. ഇല്ലാതായി എന്ന അർത്ഥം ആണ്, നിവർത്തിക്കുക എന്ന് പറയുന്നത് ഇല്ലാതായി എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥം എടുക്കുന്നു ണെങ്കിൽ ഒന്നുകൂടി വിശദീകരിച്ച്, ഒരാൾക്ക് രജ്ജുസർപ്പഭ്രാന്തി ഉണ്ട്. രജ്ജു ജ്ഞാനം വന്നപ്പോൾ രജ്ജുസർപ്പഭ്രാന്തി നിവർത്തിച്ചു ഇല്ലാതായി, അതാണ് ഇല്ലാതായി എന്ന് പറഞ്ഞു. ഭ്രാന്തിയെ സംബന്ധിച്ച് അങ്ങനെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? എന്ത് പ്രതീതി? ഭ്രാന്തി ഇല്ലാതായി എന്ന് പറയണമെങ്കിൽ ആദ്യം ഭ്രാന്തി സത്യമായിരിക്കണം. ഭ്രാന്തി അതിന് സത്യമാണെന്ന് സത്യമാണെന്ന് വർത്തിക്കുന്നു. ഇവിടെ നിവർത്തിക്കുക എന്ന് പറയുന്ന ഇനി അടുത്ത് നാലാം അധ്യായത്തിൽ വരുമ്പോൾ ഇതേ ശബ്ദം പ്രയോഗിക്കും ഭാഷകാരൻ. അവിടെയും ഈ വ്യത്യാസം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്വൈതം ശരിക്ക് എന്താണ് ഭാഷകാരൻ പറയുന്നതെന്ന് മനസ്സിലാകാതെ അന്ന് നിവർത്തിക്കുക, അല്ലെങ്കിൽ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്ന തന്നെ എൻ്റെ അർത്ഥം. മിഥ്യാജ്ഞാനം നിവർത്തിക്കുന്നു എന്ന് വെച്ചാൽ മിഥ്യാജ്ഞാനം ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അതിന് വേറെ അർത്ഥം പറയാൻ പറ്റില്ല. മിഥ്യാജ്ഞാനം ഇല്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. പക്ഷെ തുടർന്ന് വരുന്നു അടുത്ത്, മിഥ്യാജ്ഞാനം നിവർത്തിച്ചു കഴിഞ്ഞാലും ഇല്ലാതായി കഴിഞ്ഞാലും അതിൻ്റെ അനുവൃത്തി, ഇല്ലാതായതിൻ്റെ അനുവൃത്തി സംഭവിക്കുന്നു. അതിന് ഉദാഹരണമാണ് ദിഗ്ഭ്രമം, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇല്ലാതായതിൻ്റെ അനുവൃത്തി സംഭവിക്കുക, അങ്ങനെ ഒരു പ്രശ്നം. അതെങ്ങനെ സംഭവിക്കും? ഇല്ലാതായതിൻ്റെ അനുവൃത്തി എങ്ങനെ സംഭവിക്കും? ഇനി ഇല്ലാതായെന്ന് വെച്ചാൽ എന്നേക്കുമായി ഇല്ലാതായി, ഏതുപോലെ രജ്ജു സർപ്പ പ്രതീതി പോലെ അങ്ങനെ ഇല്ലാതാകുകയാണെങ്കിൽ അവിടെ പിന്നെ അനുവൃത്തിയില്ല. അനുവൃത്തി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രതീതി എന്ന് പറയാം. പ്രതീതി എന്ന് പറഞ്ഞാൽ ഇല്ലാതായതിൻ്റെ പ്രതീതി. അപ്പോൾ ആദ്യം മിഥ്യാബുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിശ്ചിതായ മിഥ്യാബുദ്ധി ഉണ്ടായിരിക്കുമ്പോൾ അയാൾക്ക് ആ മിഥ്യാബുദ്ധിയെ സംബന്ധിച്ച് നിശ്ചയാത്മകമാണത്. ഈ സർപ്പമാണ് എന്നുള്ള സംശയരഹിതമായ ബോധമാണ്, അത് നിശ്ചിത ബുദ്ധിയാണ്, നിശ്ചയാത്മികയായ ബുദ്ധിയാണ്. ശരി, അത് നിവർത്തിച്ചു. അനുവൃത്തിയില്ല, അതിൻ്റെ പ്രതീതിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് യഥാർത്ഥ ജ്ഞാനം മാത്രമാണ്. അപ്പൊ നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മിഥ്യാജ്ഞാനം ഇവിടെ പൂർണ്ണമായും നിവർത്തിച്ചു എന്ന് തന്നെയാണ്. ഇനി മരുമരിചയിലേക്ക് വന്നാലോ, അവിടെ മിഥ്യാജ്ഞാനം ഇല്ലാതായോ നിവർത്തിച്ചോ? അവിടെയും നിവർത്തിച്ചു. മുമ്പ് നിശ്ചയാത്മക ബുദ്ധിയായിരുന്നു, അവിടെയും നിവർത്തിച്ചു. ഇവിടെ ആണ് ഭാഷ്യകാരൻ ഉപയോഗിച്ചിരിക്കുന്ന നിവൃത്തി എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ആ, ഇവിടെ നിവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ്യകാരൻ ഇവിടെ പറയുന്ന ഉദാഹരണത്തിൽ നിന്നും വ്യക്തമാണ്. രജ്ജു സർപ്പം പോലെ നിവർത്തിക്കുകയാണെങ്കിൽ ഇല്ലാതായി, മിഥ്യാജ്ഞാനം നിവർത്തിച്ചു. മിഥ്യാജ്ഞാനം നിവർത്തിക്കുമ്പോൾ മിഥ്യാജ്ഞാനത്തിൻ്റെ വിഷയവും അവിടെ ഇല്ല. സർപ്പം, സർപ്പം അനുഭവപ്പെടുന്നില്ല, സർപ്പമില്ല, അങ്ങനെ ഒരു അനുഭവമേ ഇല്ല. എന്നുവെച്ചാൽ വിഷയം, വിഷയമില്ല, അതിൻ്റെ ജ്ഞാനവുമില്ല, രണ്ടും പോയി, രണ്ടും നിവർത്തിച്ചു. എത്രയോ തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അനുവർത്തിക്കാൻ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അവിടെ പിന്നെ ശേഷിക്കുന്ന യഥാർത്ഥ ജ്ഞാനം മാത്രം. ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിൽ ദിഗ്ഭ്രമ ദൃഷ്ടാന്തങ്ങളോട് പറഞ്ഞിരിക്കുന്നു. രണ്ട് ദൃഷ്ടാന്തവും പറയും, അജ്ഞാനം നിവർത്തിക്കുക, രണ്ട് ഉദാഹരണവും പറയും. ഈ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇവിടെ ഇപ്പോൾ പറയുന്ന ഉദാഹരണത്തിൽ നിവർത്തിച്ചു എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. നിവർത്തിച്ചു, ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഇവിടെയും മിഥ്യാജ്ഞാനം നിവർത്തിച്ചു, ഇല്ലാതായി. ദിഗ്ഭ്രമസ്ഥലത്തും മിഥ്യാജ്ഞാനം നശിച്ചു. പടിഞ്ഞാറാണ് കിഴക്ക് എന്നുള്ള ബോധമില്ലാതായി, നശിച്ചു. മിഥ്യാജ്ഞാനം നശിച്ചാൽ പിന്നെ അതിൻ്റെ വിഷയം ഉണ്ടോ? വിഷയവും ഇല്ല, അതും നിവർത്തിച്ചു. ജ്ഞാനവും പോയി, വിഷയവും പോയി. പക്ഷെ ഇവിടെ വേറൊരു പ്രത്യേകതയുള്ളത്, ദിഗ്ഭ്രമത്തിൽ അനുവൃത്തി, അതാണ് ഇവിടെ വിശേഷമായിട്ടുള്ളത്. അപ്പം നിവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിക്ക് ശേഷവും അനുവർത്തിയും സംഭവിക്കാം. ചിലടത്ത് സംഭവിക്കുന്നില്ല, ഇവിടെ ഉദാഹരണത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നിവർത്തിച്ചു, പൂർണ്ണമായും നിവർത്തിച്ചു, മിഥ്യാജ്ഞാനവും നശിച്ചു, മിഥ്യാജ്ഞാനത്തിന്റെ വിഷയവും നശിച്ചു, വിഷയവുമില്ല. സത്യജ്ഞാനം കൊണ്ട് മിഥ്യാജ്ഞാനം നിവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന അറിവ് അസത്യമാണെന്ന് ബോധിച്ചാൽ, അസത്യമാണെന്ന് ബോധിച്ചാൽ മിഥ്യാജ്ഞാനം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു. അതിൽ രണ്ടിടത്തും വ്യത്യാസമുണ്ട്. രണ്ടുദാഹരണത്തിലും രജസർപ്പത്തിലായാലും ശരി, ദിഗ്ഭ്രമത്തിലായാലും ശരി, രണ്ടിടത്തും അതിൽ വ്യത്യാസമുണ്ട്. രണ്ടിടത്തും മിഥ്യാജ്ഞാനം നശിച്ചു, മിഥ്യാജ്ഞാനത്തിൻ്റെ വിഷയവുമില്ല, എല്ലാം പോയി. എന്നാലും ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? അവിടെ ഒരു അനുവൃത്തിയുണ്ട്. ശരി, നശിച്ച് വീണ്ടും അനുവർത്തിക്കുമില്ല, ആ നശിച്ച് നശിച്ച് തന്നെയാണ്. നശിച്ചതിന് വീണ്ടും വരാൻ പറ്റില്ല. സർപ്പഭ്രാന്തി പോലെ തന്നെ. എന്നാലും അനുവൃത്തി എന്ന് വീണ്ടും പറയുന്നു. അപ്പോൾ ആ അനുവൃത്തി മുമ്പുണ്ടായിരുന്ന നിശ്ചയാത്മക ജ്ഞാനത്തിൽ നിന്നും അതിന് വ്യത്യാസമുണ്ട്. മുമ്പുണ്ടായിരുന്ന ഭ്രാന്തിയെ സംബന്ധിച്ച് നിശ്ചയാത്മകമായ ഭ്രാന്തിയാണ്, വെറും ഭ്രാന്തിയല്ല, നിശ്ചയാത്മക ജ്ഞാനമാണ്. ഇവിടെ വരുമ്പോൾ അതിനെ വേർതിരിക്കാൻ വേണ്ടി പറയുന്നു. എന്താണത്? കേവല പ്രതീതി മാത്രമാണ്. അതായത് ഇത് കിഴക്കിനെ നോക്കിയിട്ട് ഇത് പടിഞ്ഞാറാണ് എന്നുള്ള നിശ്ചയാത്മക ജ്ഞാനമല്ല, മുമ്പുണ്ടായിരുന്ന പോലെയുള്ള ഭ്രാന്തി നിശ്ചയാത്മക ജ്ഞാനമാണ്. ഇത് നിശ്ചയാത്മക ജ്ഞാനമല്ല. അങ്ങനെ ഒരു ജ്ഞാനമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിഷയം അവിടെ. എന്നാലും അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു, അനുഭവം തുടരുന്നു. അസത്യം ഒന്ന് ബോധിച്ചിട്ടും ഒരനുഭവം വരുന്നു. ആ അനുഭവം സത്യജ്ഞാനത്തെ തുടർന്നു വരുന്നുണ്ട്. അത് ഭ്രാന്തി നിശ്ചയരൂപത്തിലല്ല, മറിച്ച് അത് അസത്യമാണെന്നുള്ള നിശ്ചയമാണ് രണ്ടാമത് വരുന്നത്. അത് നിശ്ചയമാണ്, അസത്യമാണെന്നുള്ള നിശ്ചയത്തെ തുടർന്ന് വരുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന. അത് അസത്യമാണെന്നുള്ള നിശ്ചയത്തെ കുറിച്ച് വരുന്ന ഒരു അനുഭവം അത് നിലനിൽക്കുന്നു. ദേഹാത്മബുദ്ധിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, അസത്യമാണെന്ന് ബോധിച്ചു. അതാണ് ഇവിടെ ഭാഷകളും വരുന്നു. ആത്മന്യവ ആത്മബുദ്ധിയ പശ്ചാത്ഭാവി, ആത്മാവിൽ ആത്മബുദ്ധി വന്നു. എന്താണ് തൻ്റെ വാസ്തവ സ്വരൂപം, അതിനെക്കുറിച്ച് താനെന്നറിയുന്നു. ഒരു സംശയമുള്ള, രജ്ജു സർപ്പത്തിൽ ബാഹ്യ നിമിത്തങ്ങൾ കൊണ്ടാണല്ലോ ഭ്രാന്തി ഉണ്ടാവുന്നത്. രജ്ജു സർപ്പത്തിൽ ബാഹ്യ നിമിത്തങ്ങൾ കൊണ്ടാണല്ലോ ഭ്രാന്തി ഉണ്ടാവുന്നത്. എല്ലായിടത്തും എവിടെ ഭ്രാന്തി ഉണ്ടായാലും ദിഗ്ഭ്രമത്തിന് അങ്ങനെ കാരണം പറയാൻ പറ്റുമോ? ദിഗ്ഭ്രമത്തിന് അങ്ങനെ കാരണം, എല്ലാ ഭ്രമസ്ഥലങ്ങളിലും ഉപാധികൾ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുന്ന അത് അന്ധകരണത്തിൽ തന്നെ ആവാൻ പാടില്ലേ? അതൊരു വെറുമൊരു സങ്കല്പമാകാൻ പാടില്ലേ? അല്ല, ദിക്കുണ്ടല്ലോ അവിടെ, ദിക്കുണ്ട്, മരുമരീചികയുണ്ട്, അവിടെയെല്ലാം ബാഹ്യമായി ദിക്കുണ്ട്. അതിൽ ഭ്രാന്തി വന്നേ ഉള്ളൂ, കിഴക്ക് പടിഞ്ഞാറായി പോയെന്നേ ഉള്ളൂ, കിഴക്കില്ലാതാവുന്നു. തന്നെന്തിനാണോ കിഴക്കെന്നറിയുന്നത്, അത് ഉദയാചല സന്നിഹിതമായ ദിക്കെന്ന് അതവിടെയുണ്ട്. ഭ്രാന്തിക്ക് മുമ്പും ഉണ്ട്, ഭ്രാന്തിക്ക് ശേഷവും ഉണ്ട്. അത് അമൂർത്തമാണെന്നേ ഉള്ളൂ, മറ്റേ രജ്ജുവിനെ പോലെ മൂർത്തമായൊരു വസ്തുവല്ല. വ്യത്യാസമുണ്ട്. എവിടെ വിഷയം മുമ്പുണ്ടായിരുന്നു പോയി, മുമ്പ് പടിഞ്ഞാറാണ് കിഴക്കിരുന്നത്, ഇപ്പൊ ആ വിഷയമുണ്ടോ? കിഴക്കതിന്റെ പഴയ സ്ഥാനത്തേക്ക് പോയി. പടിഞ്ഞാറ് കണ്ടിരുന്ന കിഴക്ക് ഇപ്പോ ഇല്ല. അതുപോലെ രജ്ജുവിൽ കണ്ടിരുന്ന സർപ്പം ഇപ്പോ ഇല്ല. എന്ന് വിചാരിച്ചു ലോകത്തുള്ള സർപ്പം മുഴുവൻ നശിച്ച ഉണ്ടോ? ഭ്രാന്തിജ്ഞാനത്തിന്റെ വിഷയവും നിവർത്തിച്ചു, ഭ്രാന്തിജ്ഞാനവും നിവർത്തിച്ചു. യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഉള്ള വിഷയമല്ല ഭ്രാന്തിജ്ഞാനത്തിന്റെ വിഷയം. അപ്പൊ ഇത് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിവൃത്തി എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കണം? അതിവിടെ ഭാഷ്യകാരം വിശദീകരിച്ചിട്ടുള്ളത് മറ്റൊരിടത്തും വിശദീകരിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ദേഹാത്മബുദ്ധി ആയാലും ശരി, അത് നിവർത്തിച്ചിട്ടും വീണ്ടും അനുഭവമുണ്ട്. ദിഗ്ഭ്രമസ്ഥലത്തിലായാലും ശരി, അത് നിവർത്തിച്ചിട്ടും വീണ്ടും അനുഭവമുണ്ട്. ഇത് ഇവിടെയും ഈ ദിഗ്ഭ്രമം പോലെയുള്ള സ്ഥലത്ത് ശരിക്ക് വിചാരം ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിലും ഭ്രാന്തി വരും. ഇതിലും ഭ്രാന്തി വരും. ദിഗ്ഭ്രമം എന്താണ്? ഒരിക്കൽ ഒരാൾ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടതാണ്, ദിഗ്ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഞ്ഞാലൊക്കെ ആടുമ്പം ഒരിത് വരുമല്ലോ, ദിഗ്ഭ്രമം, തലകറങ്ങി. അങ്ങനെ ഒരാൾ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു, ഒരു വലിയ പണ്ഡിതനാണ്. അതാണ് ദിഗ്ഭ്രമം, എല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ദിക്കുകളെല്ലാം കറങ്ങുന്നതാണ് ദിഗ്ഭ്രമം. അതിനാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും എന്നൊരാള് വലിയ പണ്ഡിതനാണ് പറഞ്ഞു. അല്ല, അത് ഭ്രമണം തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. തലകറങ്ങുക എന്ന് പറയുന്നത് പ്രഷറൊക്കെ കൂടിക്കഴിഞ്ഞാല് ആൾക്കാർക്കിങ്ങനെ കറങ്ങി വരും, മറിഞ്ഞു വീഴും, തറയിരിക്കും. അത് സംഗതി വേറെ, അങ്ങനെയൊന്നില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ വിദ്വാന് ദിഗ്ഭ്രമം എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരം പറയുന്ന ദിഗ്ഭ്രമം അതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ദേഹത്ത് അംഗീകരിക്കത്തില്ല. അതല്ല പുള്ളി പറയുന്നത്, അവിടെ ഭ്രമമില്ല, ഭ്രമണമില്ല. അവിടെ ഭ്രമം എന്ന് വെച്ചാൽ ഭ്രമണം എന്നാണ്. ഭ്രമണം ഈ പറയുന്ന സ്ഥലത്തിൽ അവിടേ ഉള്ളൂ, അപ്പൊ അതേ ആകത്തുള്ളൂ. അതിലും ഭ്രമമുണ്ട്, അത് വേറെ വിഷയം. ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാ അതുക്കുകളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഭാഷകാർ ഉദ്ദേശിക്കുന്ന എന്താണ്? അപ്പോൾ അവിടെ അതൊന്നുമല്ല, ഈ നിവൃത്തി എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇത് ഇതിലെന്താ ഇത്ര വലിയ കാര്യം ഇരിക്കുന്ന ചെറുചിന്തി. നിവൃത്തി എന്ന് പറയുന്നത് ഈ ഉദാഹരണത്തിൽ പറയുന്നത് പോലെ അല്ല മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ദോഷം വരും? അങ്ങനെയല്ല, അനുവൃത്തി എന്നുള്ളത് ഇല്ലാതായി പോകും. അനുവൃത്തി എന്നുള്ള സംഭവമേ ഇല്ലാതായി പോകും. അതുതന്നെ നിവൃത്തി എന്ന് പറയുന്നത് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്ന ഈ ഉദാഹരണത്തിലൂടെ. രണ്ടുദാഹരണം, ഒന്ന് ഉദാഹരണം, മറ്റൊന്ന് തത്വം. ദേഹാത്മ ബുദ്ധി നിവർത്തിക്കുന്നു, അത് വ്യക്തമാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു ദിഗ്ഭ്രമം. ആ ദേഹാത്മബുദ്ധിയുടെ നിവൃത്തിയെ ദിഗ്ഭ്രമ ദൃഷ്ടാന്തത്തിലൂടെ അല്ല മനസ്സിലാക്കുന്നതെങ്കിൽ വലിയൊരു തകരാറ് വരും അദ്വൈതത്തിൽ. അദ്വൈതം മനസ്സിലാക്കുന്നിടത്ത് ആ തകരാറ്. മറ്റുദാഹരണങ്ങളെല്ലാം മൂർത്തമായി എന്താ തകരാറെന്നുള്ളതാണ്. അത് ഞാൻ വിശദീകരിച്ചല്ലോ എന്താണ് നിവൃത്തി എന്നുള്ളത്. അതുകൊണ്ട് വരുന്ന ദോഷം അപ്പൊ സമാധിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരർത്ഥം മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അദ്വൈതികൾ അവിടെ പോകുന്നത്, സമാധി പോകുന്നു. നാലാം അധ്യായത്തിൽ ഇതേ കാര്യം വരുമ്പോൾ വ്യാഖ്യാതാക്കളെല്ലാം സമാധി കൊണ്ടെത്തിക്കും. നിവൃത്തി എന്ന് പറയുന്നത് രജ്ജസ്, ഇവിടെ ഉദാഹരണം ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് മനസ്സിലാകുന്നത്. ഇവിടെ ശരിക്കും ഇവിടെ ഭാഷകാരൻ നിവർത്തിക്ക് അടുത്ത് രജ്ജസർപ്പത്തിൻ്റെ ഉദാഹരണം കൊടുക്കും, ദിഗ്ഭ്രമത്തിൻ്റെ ഉദാഹരണം കൊടുക്കും, രണ്ടും കൊടുക്കും. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ രജ്ജസർപ്പത്തിൻ്റെ ഉദാഹരണമാണ് പറയുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണോ, എല്ലാം നിവർത്തിച്ചില്ലാതായി, പിന്നെ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതാവണമെങ്കിൽ ഒരേ വഴിയുണ്ടെന്ന് പറയാൻ പറ്റില്ല, അതും പറയാൻ പറ്റില്ല. മൂന്ന് വഴിയുണ്ട്. ഒന്നുകിൽ ഉറങ്ങുക, അല്ലെങ്കിൽ സമാധിയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ചാകുക. മരിക്കുക എന്ന് ഇത്രയും ബഹുമാനത്തോടെ എന്തിനാ പറയുന്നത്? ചാകുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. സമാധിയായി എന്ന് പറയണമെന്നില്ല, ചത്തെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിനും വലിയ വ്യത്യാസമുണ്ട്. അപ്പോ അവിടെ പോവേണ്ടി വരും. അദ്വൈതികളിൽ തന്നെ പലരും ആ വഴിക്കാ പിന്നെ ചിന്തിച്ചു പോയിരിക്കുന്നു. അവിടെയാണ് യോഗത്തിന്റെ ആവശ്യം വരുന്നത്. അപ്പോ ശരി, അങ്ങനെ പോകുന്നതിന് ദോഷമൊന്നുമില്ല. കാരണം രണ്ടുദാഹരണമുണ്ടല്ലോ, രജ്ജുസർപ്പ ദൃഷ്ടാന്തവും ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ദിഗ്ഭ്രമ ദൃഷ്ടാന്തവും പറയുന്നുണ്ട്. അപ്പൊ രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തെ എടുത്തുകൊണ്ട് സമാധിയിലേക്ക് പോവുക, നിവർത്തിച്ചു ഇല്ലാതായി, അതിനുവേണ്ടി സമാധി ശീലിക്കണം. സമാധിയിൽ വരുമ്പോൾ നിർവികൽപ്പ സമാധിയിൽ എന്ത് ചെയ്യുന്നു, എല്ലാം നിവർത്തിക്കുന്നു, മുക്തി. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഈ ദോഷമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പിന്നെ ദോഷം വരുന്ന എവിടെയാണ്? അതിനു വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് സമാധി പോകേണ്ട കാര്യമില്ല, ചത്താലും മതി. രണ്ടിനും ഒരേ എഫക്റ്റാണ്. കഷ്ടപ്പെട്ട് സമാധി പോയാലും വീണ്ടും എന്തുവരും, തിരിച്ചു വരും. ചത്തുകഴിഞ്ഞാൽ പിന്നെ ആ പേടിയില്ല, തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ കാര്യമാണ്. എന്താണ് ഓരോ ഈ വിഷയം വരുന്നിടത്തെല്ലാം പറയുന്നത്? തസ്യ താവദേവ ചിരം യാവന്ന വിമോക്ഷി അത് സത്സമ്പത്തി. അവിടെ നിന്ന് ഭാഷകാരൻ പറയുന്നില്ല എന്നാ പിന്നെ ഇത് സമ്പൂർണമായ നിവൃത്തി സമാധിയാണെന്ന് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ ഈ വ്യത്യാസത്തെ, അദ്വൈതത്തിൽ വരുന്ന ഈ വ്യത്യാസത്തെ നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സമാധി ഭ്രാന്തിയിലേക്ക് പോകും. അദ്വൈതത്തിൽ ബാക്കിയുള്ള എല്ലാ ഭ്രാന്തിയും നിവർത്തിച്ചു, പിന്നെ ഒരു ഭ്രാന്തി ശേഷിക്കും. എന്താണോ സമാധി ഭ്രാന്തി.